അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ഡരീകാക്ഷ സഹതേ നികടേ സ്ഥിതഃ. അധുനാ പ്രവൃത്തേ തു കലൗ സർവസാരഃ കുത്ര ഗതോ മഹാൻ ഇതി ഭക്തേഃ പ്രശ്നസ്യ സമാധാനം ദത്തം. അപരഃ പ്രശ്നഃ കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷ്യത്തെ ഇത്യാസീത്, തസ്യ സമാധാനം ദദാതി. അയം തു യുഗധർമ്മ, അയം സർവേഷാം സാരാണാം നാശഃ, യുഗസ്യ ധർമ്മ കലിയുഗസ്യ ധർമ്മ വർത്തതെ. കലിയുഗേ ഏഷം ഏവം സർവേഷാം സാരാണാം നാശഃ സംഭവേത് ഇതി നിശ്ചിതഃ ഭവതി. തസ്മാത് കസ്യ ദൂഷണം, കസ്യാപി ദൂഷണം ന ഭവതി. അതസ്തു പുണ്ഡരീകാക്ഷസ്സഹതെ, തസ്മാത് കാരണാത് പുണ്ഡരീകാക്ഷ വിഷ്ണുഃ നികടേ സ്ഥിതഃ സമീപേ സ്ഥിതഃ ഏതത് സർവം ദൂഷണം സഹതേ ഇത്യർത്ഥഃ.